തൊണ്ണൂറ്റിരണ്ടാം ദശകം. നിഷ്കാമം ചെയ്യുക കർമ്മം നിഖില നിഗമവും ചൊൽവത് ഈ വണ്ണമല്ലോ. നിന്നിൽ സർവം സമർപ്പിപ്പതിനു കഴിവെനിക്കേകണേ ലോകനാഥ. ചെയ്തിടാൻ തുണച്ചിടുക നിഗമ നിഷിദ്ധങ്ങളൊന്നും ചിലപ്പോൾ ചെയ്തെന്നാലായതും നിന്നടിയിലടിയ നിന്നർപ്പണം ചെയ്തുകൊള്ളാം. അല്ലെങ്കിൽ കർമ്മയോഗം തവ ഭജനമതിന്നുണ്ടു ലോഹം മരം കല്ല് എന്നീ രൂപങ്ങളായോ കൃതി പുതുമയിടും ചിത്രമായോ. ഭവാനെ പൂജിക്കാം ഞാൻ നിവേദ്യം സുമതതി ജലഗന്ധങ്ങളർപ്പിച്ചു നിത്യം ഭൂമൻ തൊൽപ്രീതി കിട്ടിയിടുവതിന് ഐ വിഭോ ഭക്തിപൂർവം മുകുന്ദ. സ്ത്രീവർഗം ശൂദ്രവർഗം തവ കഥയറിയാതുണ്ടു പാപങ്ങൾ മെന്നിൽ ശാന്തം പാപം ദ്വിജന്മാർ ചിലർ വിഗതശവം വാഴ്വിതേ ശോചനീയർ. വിത്തത്തിനായി ഭജിപ്പോ തവ കഥ പലതും കേട്ടു കേൾക്കാതെ വാഴ്വോർ മത്തന്മാർ വംശവിദ്യാപ്രഭുതകളിൽ അവന്നെ കൊലാദൈന്യമേവം. കൃഷ്ണ രാമ ജപിച്ചീ ഖലമതി തനതാം ദുശ്ചരിത്രം മറപ്പൂ. നാണം കെട്ടോൻ്റെ വാക്കാൽ പലതുമിക പറഞ്ഞിടുവാൻ പറ്റിയില്ല. കൊള്ളാം വിഷ്ണുപ്രിയത്വം സഹജനിവനിവൻ ദുഷ്ടനല്ലോ. മഹാന്മാർക്കേകുന്നു നിന്ദ കഷ്ടം കരുണയൊടിവനിൽ ചേർക്കൊല ദൈന്യമേവം. സേവിക്കപ്പെട്ടിടുന്നു ഹൃദയുഗമതിൽ നീ യോഗിയായി ശുക്ലവർണൻ. ത്രേതത്തിൽ ശ്രുഖ് ശ്രുവാദ്യാങ്കിതൻ അരുണവപുസ്സായിനി യജ്ഞരൂപൻ. ശംഖും ചക്രാദിയും ചേർന്ന അസുരരിപു ഭവാൻ ദ്വാപരത്തിൽ കലിക്കുള്ളിന്നു സങ്കീർത്തനത്താൽ തവ ഭജനമനുഷ്ഠിപ്പു നീലാളിവർണ. കാലേയം കാലമിന്നെൻമുരകര വിജയിക്കുന്നു സങ്കീർത്തനത്താൽ കണ്ടെത്താം നിഷ്പ്രയാസം. നിഖിലദ ഭഗവത്പാദ പൽപ്പത്തയാർക്കും ത്രേതത്തിങ്കൽ കൃതത്തിൽ ജനമിക കലികാലത്തു കാക്ഷിപ്പു ജന്മം. വഞ്ചിക്കായകൻ വിഭോ നീ വിഷയ വിഷരസം കൊണ്ട് വാഴ്വോരയുന്നാൾ. ഇക്കാലം ഭക്തരേറും തമിഴകമതിൽ വാഴുന്നിതേറെ കരയ്ക്കൽ കാവേരി താമ്രവർണി വിരവടു കൃതമാലാഖ്യ പുണ്യപ്രതീചീ. ഉൾപ്പെട്ടോൻ ഞാനുമീയുള്ളവയിലൈ വിഭോ ബന്ധനം ചെയ്തിടാകുന്ന ശാപാശത്തിനാൽ നിൻ ഭജനമിതുഹരേ പൂർത്തിയായി വന്നിടേണം. കാൺകേ ധർമ്മം മുടക്കും കലിയെ അകരുണം പണ്ഡുരാജൻ പരീക്ഷിത്തോങ്ങീ വാൾ കൊന്നിടാനായി സകലമറിയുവോൻ ശാന്തനായി കൊന്നിടാതെ. നിന്നെ സേവിക്കിലുണ്ടാം ഫലമുടൻ അഫലം ദുഷ്കൃതം ഭക്തഭീതൻ മുമ്പേ രോഗാദി നൽകുന്നിവ ഇവനെ ഉടൻ ദണ്ഡനം ചെയ്യുക നീതാൻ. ഗായത്രി ഗംഗ ഗീത തുളസിമുരരിവോ ഗോപികാചന്ദനം നത്സാളഗ്രാമാതിപൂജ പരപുരുഷ തഥേകാദശീ നിന്റെ നാമം. ഈ എട്ടും നിഷ്പ്രയാസം കലീതിൽ ഭഗവത്പ്രീതിയുണ്ടാക്കി വേഗം മുക്തന്മാരാക്കുമെന്നാ മുനികൾ പർവതിൽ ശക്തിയുണ്ടായി വരേണം. ദേവന്മാർക്കും മുനിക്കും പിതൃജനമതിനും കിങ്കരത്വം കടം പോം. സർവാത്മാവായ നിന്നിൽ ക്രിയകളഖിലവും വിട്ടു സൽഭക്തനായാൽ ചിത്തസ്ഥൻ നീ പിഴച്ചാകിലും അവനയുടൻ വന്നു നന്നായി തുണയ്ക്കും പാപോത്ഭൂതങ്ങൾ ദുഃഖാവലി പവനപരതേ നീക്കണേ കാക്കണേ നീ.